Sagamavanida, Pani Sagamavanida, Gopala Hridayam, Paduna Neram, Kalindi Polum, Shruti Chernupoi, Kanmadellam, Maya, Prakriti Bhavam. പ്രണയതരളം ഗോപാലഹൃദയം പാടുന്ന നേരം കാളിന്തി പോലും ശ്രുതി ചേർന്നു പോയി കാൺമതെല്ലാം മായാ പ്രകൃതി ഭാവം പ്രണയതരളം ഗോപാലഹൃദയം പാടുന്ന നേരം കാളിന്തി പോലും ശ്രുതി ചേർന്നു പോയി പരിഭവമോ പറയൂ രാധേ കടമിഴിയിൽ ലീലാമാധവമോ പരിഭവമോ പറയൂ രാധേ കടമിഴിയിൽ ലീലാമാധവമോ നിന്റെ മനോഹര സോമലദാഗൃഹം നിന്റെ മനോഹര സോമലദാഗൃഹം തുറന്നു തരൂ വീണ്ടും നീ എൻ രാഗോന്മാദം ഗോപാലഹൃദയം പാടുന്ന നേരം കാളിന്തി പോലും ശ്രുതി ചേർന്നു പോയി കവിളിണയിൽ പുളകം ചൂടി പ്രിയ സഖി നീ എന്നിൽ ചേർന്നുണരൂ കവിളിണയിൽ പുളകം ചൂടി പ്രിയ സഖി നീ എന്നിൽ ചേർന്നുണരൂ നീ ഇല്ല എങ്കിലി ഗോപകുമാരന്റെ നീ ഇല്ല എങ്കിലി ഗോപകുമാരന്റെ അനുരാഗം വെറുതേ പാടൂ നീ എൻ ഗോപികേ ഗോപാലഹൃദയം പാടുന്ന നേരം കാളിന്തി പോലും ശ്രുതി ചേർന്നു പോ കാൺമതല്ല മായ പ്രകൃതി ഭാവം പ്രണയതരളം